അതായത് മനഃപൂർവ്വം ഒരു വിവാദം ഉണ്ടാക്കുന്നതിന് വേണ്ടി പറഞ്ഞതല്ല, അങ്ങനെ ഒരു വിഷയം കൊണ്ടു. ഈ ഇത് വ്യാഖ്യാനിച്ചിട്ടുള്ള പലരും ഗുരുവിന്റെ പ്രധാന ശിഷ്യന്മാരുൾപ്പെടെ ഇത് വ്യാഖ്യാനിക്കുന്നിടത്തെല്ലാം ഗീതാശ്ലോകങ്ങൾ കൊണ്ടുവരുന്നു. ഇത് ആൾക്കാരുടെ വലിയ തെറ്റിദ്ധാരണ ഉണ്ടാകും. എന്ത് തെറ്റിദ്ധാരണ? ഗീതയെ പറഞ്ഞതും ഗുരു പറഞ്ഞതും ഒന്നാണ് എന്നൊരു തെറ്റിദ്ധാരണ ഉണ്ട്. അത് ശരിയാണ്, ചില കാര്യങ്ങളിൽ ഒന്നാണ്. ഇപ്പൊ ആത്മാവിനെ കുറിച്ച് പറയുന്നു, ആത്മാവ് നശിക്കുന്നതല്ല, ആത്മാവിന് ജനനമില്ല, മരണമില്ല, നാം ശരീരമില്ല, അറിവാകുന്നു. ഇതൊക്കെ ഗുരു പറഞ്ഞത് ഗീതയിലുമുണ്ട്, ഗീത പറഞ്ഞത് ഗുരുവിലുമുണ്ട്. അവിടെയൊന്നും അഭിപ്രായ വ്യത്യാസമില്ല. മോക്ഷത്തെക്കുറിച്ച് പറയുന്നു, ഗുരുവും പറയുന്നുണ്ട് മോക്ഷത്തെക്കുറിച്ച്. അത്തരം ഭാഗങ്ങളും ശരി തന്നെയാണ്. പക്ഷേ ഗീതയാണ് ഗുരു പറഞ്ഞത് എന്നൊരു തെറ്റിദ്ധാരണ ഒന്നാൽ അതൊരു അപകടകരമായ ചിന്തയാണ്. ഗുരുവിന് സ്വീകാര്യമല്ലാത്ത ഗീതയിൽ വരുന്ന പ്രധാനമായ ആശയം അതും ഇനിയും പിന്നെ ആൾക്കാർ ഇതിനോട് ചേർക്കാൻ തുടങ്ങും. അങ്ങനെ ഒരു കുഴപ്പമുണ്ടാകും. കാരണം വ്യാഖ്യാതാക്കൾ ഗീതയല്ലേ താഴെ എഴുതി വയ്ക്കുന്നു. ഗീത എന്നോട് എഴുതി വയ്ക്കുമ്പോൾ ഗീതയും ഗുരുവും, ഗുരു ഗീത പറഞ്ഞ എന്നെ പറയുന്നു എന്നൊരു തെറ്റിദ്ധാരണ വരും. അങ്ങനെ പലർക്കും വന്നിട്ടുണ്ട്. അപ്പൊ അങ്ങനെ വരുമ്പോ ഈ പറഞ്ഞ നോക്കുമ്പോ ഗീതയിൽ പറയുന്ന ചില കാര്യങ്ങൾ പിന്നെ വരും നോക്കുമ്പം ഗീതയിൽ പറയുന്ന ചില കാര്യങ്ങൾ ഗുരു പറയുന്ന ഒന്നും ഒക്കുന്നില്ലെന്ന് ഇവർക്ക് തന്നെ തോന്നുന്നു. മനസ്സിലായ അവിടെയാണ് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞത് പ്രിൻസിപ്പിൾ ഓഫ് നോൺ കോൺട്രഡിക്ഷൻ. അത് നിലനിൽക്കത്തില്ല, വൈരുദ്ധ്യം വരും. വൈരുദ്ധ്യം വരുമ്പം പിന്നെ ഇവരെന്ത് ചെയ്യും? എന്തായാലും ഗുരു പറഞ്ഞ കാര്യം വളരെ സ്പഷ്ടമാണ്, ഇവർ പോയിട്ട് ഗീതയെ തിരിച്ചു വ്യാഖ്യാനിക്കും. അങ്ങനെ ഗുരുവിന് അനുകൂലമാണ്. അത് മിക്കവാറും പേർക്ക് സംസ്കൃതം അറിയാത്തതുകൊണ്ട് അത് സൗകര്യമാണ്. അതുകൊണ്ട് വ്യാഖ്യാതാക്കളിൽ പലർക്ക് സംസ്കൃതം നേരെ ഇവ അറിയത്തില്ല, അറിയാമെന്ന് ഭാവിച്ചുകൊണ്ട് അവർ വ്യാഖ്യാനിക്കുന്നത്. വാസ്തവത്തിൽ അവർക്ക് അറിയത്തില്ല എന്ന് അവരുടെ വ്യാഖ്യാനം കാണുമ്പോൾ മനസ്സിലാവും. ഇങ്ങനെയൊക്കെയുള്ള ആവശ്യമില്ലാത്ത കുഴപ്പങ്ങൾ ആൾക്കാരുടെ ഇടയിൽ ആശയക്കുഴപ്പങ്ങളൊക്കെ ഉണ്ടാക്കും. അതുകൊണ്ടാണ്, അത് തിരുത്താൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത് ചർച്ചയ്ക്ക് എടുത്തത്. ഇങ്ങനെ ഇപ്പോൾ വ്യാഖ്യാതാക്കള് ഗീതയെ ഉദ്ധരിച്ചിട്ടില്ലെങ്കിൽ നമുക്കത് പറയേണ്ട ആവശ്യമുണ്ട്. ചിലർ ചിന്തിക്കുമോ ഗീത ഗുരുവിന്റെ ഇത് പറയുമ്പോൾ ഇതിനാ ഗീതയെ കൊണ്ടുവന്നിട്ട് അതല്ല എന്ന് പറയുന്നു, ഞാനല്ല കൊണ്ടുവന്നത്, വ്യാഖ്യാതാക്കൾ എഴുതി വെച്ചിരിക്കുകയാണ് ഗീതയെ. അത് പ്രധാനമായി വരുന്ന വ്യത്യാസമൊന്നും സ്വധർമ്മം തന്നെ, ധർമ്മം. ധർമ്മത്തെ കുറിച്ച് പറയുമ്പോൾ ഗുരുവും ധർമ്മ പരിപാലനയോഗം, ധർമ്മസംഘം, സർവത്ര ധർമ്മമാണ് ഗുരു. പക്ഷേ ഗീതയിൽ പറയുന്ന സ്വധർമ്മമല്ല എന്ന് തിരിച്ചറിയണം. അതൊരിക്കലും ഗുരുവിന് സമ്മതമായ കാര്യം അല്ല. അതാണ് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞത്. സ്വന്തം ധർമ്മം അനുഷ്ഠിച്ച് മരിച്ചാലും കുഴപ്പമില്ല, കൊന്നാലും കുഴപ്പമില്ല. കൊല്ലുമ്പോഴാണ് മരിക്കുന്നത്, കൊല്ലാൻ പറ്റിയില്ലെങ്കിൽ മരിക്കും. മരിക്കാതിരിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? കൊല്ലണം. ഇത് രണ്ടു കാര്യം മുമ്പിലുള്ളൂ, താൻ മരിക്കാതിരിക്കണമെങ്കിൽ കൊല്ലണം, കൊന്നില്ലെങ്കിൽ മരിക്കും. അപ്പോ ഇനി തനിക്ക് കൊല്ലാൻ പറ്റിയില്ലെങ്കിൽ മരിച്ചു പോകും. സ്വധർമ്മം അനുഷ്ഠിച്ചുകൊണ്ട് മരിച്ചാലും കുഴപ്പമില്ല എന്ന് പറയുന്ന ഗുരുവിന്റെ സിദ്ധാന്തമല്ല. ഗുരു അങ്ങനെ കൊല്ലുന്നതിനും കൊന്നില്ലെങ്കിൽ മരിക്കുന്നതിനും ഒന്നും ഗുരുവിന് യാതൊരു താല്പര്യമില്ല. അത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്, അപ്പോയിന്റ് അതാണ്. പിന്നെ ഹിംസ പൊതുവെ എടുത്തു കഴിഞ്ഞു. ഹിംസ എന്ന് പറയുന്നത് ഗീതയിൽ ആദ്യ അന്തം ഹിംസയെ കുറിച്ചാണ് പറയുന്നത്. അർജുനന് വിശ്വരൂപം കാണിച്ചു കൊടുത്തിട്ട് പറയുന്നു, ഞാൻ ഇവരെയൊക്കെ കൊന്നിരിക്കുകയാണ്, ഞാൻ എല്ലാവരെയും ഭീഷ്മരി ദ്രോണരി എല്ലാവരെയും ഞാൻ കൊന്നു. അതുകൊണ്ട് നീ എന്താണ്? നീ ഒരു നിമിത്തമായിട്ട് നിന്ന് കൊല്ലുക. അത്രയും വളരെ ശക്തമായ പ്രേരണ കൊടുക്കുന്നു. അതിനുവേണ്ടിട്ട് പല അടവുകളും പ്രയോഗിക്കുന്നു. അതിനോട് പറയും, നിനക്ക് ഇഷ്ടമുള്ളത് ചെയ്യാം, ഞാൻ ഇതൊക്കെ പറഞ്ഞു തന്നേ ഉള്ളൂ. നിനക്കിഷ്ടമുള്ളത് വേണം ചെയ്യാമെന്ന് പറയും. അപ്പോൾ അതിനെ സന്തോഷം, ഇഷ്ടമുള്ളത് ചെയ്യാം. പക്ഷെ ഉടൻ തന്നെ പറയും, എന്താണോ ഞാൻ പറയുന്നത് കേട്ടില്ലെങ്കിൽ നീ വീട്ടിലൊക്കെ ചെല്ലു പറയില്ലേ, നാശം പിടിക്കാൻ നശിച്ചു പോകുന്നൊക്കെ പറയുന്നില്ലേ. അതുപോലെ ഞാൻ പറയുന്നത് കേട്ടില്ലെങ്കിൽ നീ നശിച്ചു പോകുന്നു പറയും. ഒരു ഭീഷണി ഇവിടെ നമ്മളോട് പറയണം, നീ ആ അവിടെ ആ കാട്ടിലിറങ്ങരുത്, പിന്നെ നിനക്ക് ഇഷ്ടമുണ്ടെങ്കിൽ പോ, എനിക്ക് വിരോധമൊന്നുമില്ല. എന്നിട്ട് പറയണം, ആ കാട്ടിൽ രാജകൊമ്പാലയുണ്ട്, പോയാൽ നിന്നെ പാമ്പ് കടിച്ച് കൊല്ലുമെന്ന് പറഞ്ഞു. അതൊരു വിരട്ടല്ലേ, ഭീഷണിയല്ലേ. ഇതൊക്കെ പറയുന്നതിന് വേണ്ടി യുദ്ധം ചെയ്യിപ്പിക്കണം. അപ്പൊ യുദ്ധം ചെയ്യിപ്പിക്കുക എന്ന് പറയുന്നത് ഗീതയിലെ പ്രധാനമായ ഒരു സന്ദേശമാണ്, യുദ്ധം ചെയ്യുക എന്ന് പറയുന്നത്. അത് ഒരിക്കലും ഗോത്രകാലത്തിലേക്ക് പറ്റിയതാണ്. പഴയ ഗോത്രത്തിൽ മനുഷ്യൻ ജീവിച്ചിരുന്നപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും അടിച്ചും പിടിച്ചുമാണ് ജീവിച്ചിരുന്നത്. ആധുനിക കാലത്തിൽ ഒരിക്കലും പറ്റിയൊരു കാര്യമില്ല. അപ്പൊ ഈ വ്യാഖ്യാനിക്കുന്നവരുടെ മുമ്പിൽ ഈ പ്രശ്നം വരും. അവർക്ക് മനസ്സിലാവും ഈ യുദ്ധം ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇത് ആരും സ്വീകരിക്കത്തില്ല. അപ്പോൾ അവര് പിന്നെ എന്തിനു ശ്രമിക്കും? ആരും യുദ്ധം പറഞ്ഞിട്ടില്ല എന്ന് വ്യാഖ്യാനിക്കാൻ ശ്രമിക്കും. അതാണ് നടക്കുന്നത്. ഗാന്ധിജിയെ പോലെയുള്ളവർ ശ്രമിച്ചതാണ്. പിന്നെ എന്തുകൊണ്ട് അവര് സ്വീകരിക്കുന്നു? അവർ നല്ല കാര്യം പറഞ്ഞിട്ടുണ്ട്. അത് ശരിയാണ്, ഗീതയിൽ നല്ല കാര്യമുണ്ട് എന്ന് വെച്ചാൽ സംഖ്യന്മാരുടെ ആത്മതത്വം, ബുദ്ധന്റെ കുറെ ആശയങ്ങളൊക്കെ അതിനകത്ത് വന്നിട്ടുണ്ട്. അഹിംസ, സത്യം, അക്രോധം തുടങ്ങിയ ക്ഷമ, ശാന്തി, അപ്പൊ ഈശ്വരൻ എന്നൊക്കെ പറയുന്നതെല്ലാം ബുദ്ധ സിദ്ധാന്തങ്ങളാണ്. ഈ നമ്മുടെ മഹർഷിമാരെല്ലാം പഴയ മിക്കവാറും എല്ലാവരുടെയും സ്ഥിരം ബിസിനസ് എന്താണോ, മെയിനായി ഇവർ കൊണ്ടുനടക്കുന്ന ഒരു പരിപാടി എന്താണോ, ശപിക്കുക. പെട്ടെന്ന് ദേഷ്യം വരിക, ശപിക്കുക. ആരാരെയാണ് ശപിച്ചത്? അതിന് ഏത് മഹർഷിയുടെയും പ്രധാനമായ ആയുധം എന്ന് പറയുന്നത് ആൾക്കാരെ ശപിക്കുക. ശപിച്ച് ഭസ്മമാക്കും, കല്ലാക്കും, അതാക്കും, ഇതാക്കും, കുരങ്ങനാക്കും, പട്ടിയാക്കും, എന്ത് വേണോ. അപ്പോ ഇവിടെ ഈ പറയുന്ന എന്താണ് ക്ഷമ, ശാന്തി, ഇതൊന്നുമില്ല. കാരണം ശപിക്കണമെങ്കിൽ ദേഷ്യം വരണ്ടേ? ഒന്ന് പറഞ്ഞ് രണ്ടാമത് ദേഷ്യം വരിക, ശപിക്കുക. അത് ദുർവാസവം മാത്രമല്ല, നമ്മള് ഋഷിമാരെ നോക്കുക, ശപിച്ചിട്ടില്ലാത്ത ഒരു ശാപം ഇല്ലെങ്കിൽ പിന്നെ അവന് ഋഷിയല്ല. നിഗ്രഹ അനുഗ്രഹ ശക്തി എന്നാ പറയുന്നത്. ശപിച്ച് തകർക്കാനുള്ള ആറ്റം പോകുമ്പിടുമ്പോൾ പൊട്ടിക്കാനുള്ള കഴിവുള്ളവനാണ് ഋഷി എന്ന് പറയുന്നത്. അപ്പോ അങ്ങനെയുള്ള ഋഷിമാരിൽ നിന്ന് അഹിംസ, ശാന്തി ഇതൊന്നും വരത്തില്ല. അത് ബുദ്ധനിൽ നിന്ന് ഒന്നാണ്. ഈ കൺട്രോൾ പോകുന്ന ഋഷിമാർക്ക് ഒരിക്കലും ഇങ്ങനെ ശാന്തി എന്ന് പറയാൻ പറ്റുമോ, ക്ഷമയെന്ന് പറയാൻ പറ്റുമോ? ഒന്നും ഒരിക്കലും പറയാൻ പറ്റില്ല. അങ്ങനെ ബുദ്ധനിൽ നിന്ന് വന്ന കുറെ ആശയങ്ങളാണ്. പിന്നെ സംഖ്യ, പഴയ പ്രാചീന സംഖ്യയിൽ നിന്ന് വന്ന ആശയം, ഇതൊക്കെയാണ് ഗീതയിലെ നല്ല ആശയങ്ങൾ. ആ ആശയങ്ങളുള്ളതുകൊണ്ടാണ് ഗുരുവും ഗീതയെ കുറിച്ച് പറഞ്ഞ എന്താണ് എനിക്ക് പ്രകൃതിയിൽ പോക്കറ്റുപോയോ എടുക്കേണ്ട പുസ്തകം. അതുകൊണ്ട് നല്ല കാര്യങ്ങളുള്ളതുകൊണ്ടാണ് എന്ന് വിചാരിച്ച് നമ്മൾ ഗീതയെ അപ്പാടെ കൊണ്ട് സ്വീകരിക്കുമ്പോൾ അത് വേർതിരിച്ച ആൾക്കാരെ ബോധിപ്പിക്കും. അവിടെ സ്പഷ്ടമായി ജാതിയെ പിന്താങ്ങുകയും ജാതിയുടെ അടിസ്ഥാനത്തിൽ മനുഷ്യന്റെ ധർമ്മത്തെ സ്വീകരിക്കുകയും ആ ധർമ്മം എന്നുള്ളതിനൊക്കെ ഹിംസയെ പ്രോത്സാഹിപ്പിക്കുകയാണ്. ഇപ്പോൾ ഒരാൾ കൊല്ലുന്നു എന്നിരിക്കട്ടെ, ശരി, അയാൾക്ക് കൊല്ലാൻ ഇഷ്ടമാണ്, അയാൾക്ക് കൊല്ലാൻ ഇഷ്ടമാണ്, അയാളുടെ പ്രകൃതി അങ്ങനെയാണ്, അയാളെ കൊല്ലുന്നു. അതിലും വലിയ കുറ്റമാണ് വേറൊരാളെ കൊണ്ട് കൊല്ലിക്കുക എന്ന് പറയുന്നത്. ഈ പ്രേരണ കുറ്റവും വലിയൊരു പ്രശ്നമാണ്. പല രാജ്യങ്ങളിലും നമ്മുടെ രാജ്യത്ത് ആത്മഹത്യ വിശ്രമിച്ചു കഴിഞ്ഞാൽ അവൻ ചത്തില്ലെങ്കിൽ അവന്റെ പേരിൽ കേസെടുക്കും, അത് കുറ്റമാണ്. ആത്മഹത്യക്ക് പ്രേരിപ്പിച്ച അതും കുറ്റമാണ്. ചില രാജ്യങ്ങളിൽ അങ്ങനെയല്ല, ആത്മഹത്യ ചെയ്യാൻ ശ്രമിക്കുന്ന കുറ്റമല്ല. അവകാശമില്ല, അത് ഈ അവസാന സമയത്ത് അതല്ലേ പറയുന്നത്, അല്ലാതെ തന്നെ മരണത്തിന് സ്വാതന്ത്ര്യം കൊടുത്തിരിക്കുന്ന രാജ്യങ്ങളുണ്ട്, അതൊക്കെ ആ കണ്ടീഷനില്ല. രോഗം, മഹാരോഗങ്ങളൊക്കെ പിടിപെട്ട് രക്ഷയില്ലാന്ന് വരുമ്പോൾ വേണമെങ്കിൽ മരിക്കാം, അതിന് പെർമിഷനുള്ള രാജ്യങ്ങളൊക്കെ ഉണ്ട്. ഇതങ്ങനെയല്ല, ഇപ്പൊ ആൾക്കാർ സാധാരണ ആത്മഹത്യ ചെയ്യുന്നുണ്ട്. ആത്മഹത്യ ചെയ്ത് അയാൾ മരിച്ചില്ല, രക്ഷപ്പെട്ട അയാളുടെ പേരിൽ കുറ്റമില്ല, അയാളെ വെറുതെ വിടും. അയാൾക്ക് പിന്നെ ചെയ്യുന്ന എന്താണ്, കൗൺസിലിംഗ് എല്ലാം കൊടുത്ത് അവരെ റിഹാബിലിറ്റേഷൻ സെന്ററിൽ അയച്ച് അവർക്ക് വേണ്ട ഇനി ആത്മഹത്യ ചെയ്യാതിരിക്കാനുള്ള മാനസികമായ ചികിത്സകളോ ഇതൊക്കെ കൊടുത്തവരെ. നമ്മുടെ രാജ്യം അത്രയും പുരോഗമിച്ചിട്ടില്ല. നമ്മുടെ രാജ്യം ജനാധിപത്യ രാജ്യമാണെങ്കിലും അത്രയും പുരോഗതി വന്നിട്ടില്ല. അങ്ങനെ ചെയ്യേണ്ടത്, പെട്ടെന്നൊരാൾ എന്തെങ്കിലും തോന്നിയാൽ കെട്ടിത്തൂങ്ങും, കയറി പൊട്ടി താഴെ വീഴും, പിന്നെ അയാൾ രക്ഷപ്പെട്ടു. അപ്പൊ പിന്നെ വീണ്ടും അയാളെ ശിക്ഷിച്ച് ജയിലിൽ കൊണ്ടിടുന്നത് എത്ര കടത്തമാണ്. നമ്മുടെ രാജ്യം ആ രീതിയിൽ പുരോഗമിച്ചിട്ടില്ല, നിയമങ്ങൾ മാറിയിട്ടില്ല. ചില രാജ്യങ്ങളെന്ന് വെച്ചാൽ പ്രശ്നമില്ല, ആത്മഹത്യക്ക് അയാൾ രക്ഷപ്പെട്ട പിന്നെ അയാൾക്ക് ശിക്ഷയൊന്നുമില്ല. അയാളെ നേരെ മറ്റ് ഡോക്ടർമാരുടെ അടുത്താണ് കൊണ്ടുപോകും. പക്ഷേ ആത്മഹത്യ പ്രേരണ അവിടെയും കുറ്റമാണ്. ആ അത് മാനസിക രോഗമാണ്. ഇല്ല, അത് നിങ്ങളുടെ പാർട്ടിക്കാരുടെ അടുത്തൊക്കെ പറഞ്ഞു കൊടുക്കണം, നിയമം മാറ്റാൻ. പക്ഷേ ചില രാജ്യങ്ങളിൽ ആത്മഹത്യ പ്രേരണ ആത്മഹത്യ കുറ്റമല്ലാത്തടത്തും ആത്മഹത്യ പ്രേരണ കുറ്റമാണ്. പ്രേരിപ്പിച്ചു എന്ന് തെളിവിട്ട് കഴിഞ്ഞാൽ അയാളെ ശിക്ഷിക്കും. അതുപോലെയാണ് കൊല്ലും എന്ന് പറയുന്നതിനും വലിയ ശിക്ഷ കൊടുക്കേണ്ട എന്തിനാണ് കൊല്ലിക്കുന്നത്. ഒരാൾ പറയുന്നു എനിക്ക് വയ്യ, കൊല്ലാൻ മതി. അതും പിന്നെ എന്താണ് ഏറ്റവും വേണ്ടപ്പെട്ടവരെ കൊല്ലുക, ഗുരുക്കന്മാരെ കൊല്ലുക, ബഹുമാനിക്കുന്നവരെ കൊല്ലുക. എന്തിനു വേണ്ടിയിട്ടായി കൊല്ലുന്നത്? എന്തിനാ കൊല്ലുന്നത്? സ്വത്ത് തർക്കം വ്രതേ, സ്വത്ത് തർക്കം ഉണ്ടെങ്കിൽ വല്ല കോടതിയിലും പോയി പരിഹരിക്കേണ്ട കാര്യമില്ല, അതിന് കൊല്ലുകയാണ് അത് ചെയ്യുന്നത്. നിങ്ങളുടെ ഈ ഭഗവത്ഗീതയൊക്കെ അനുസരിച്ച് ജീവിക്കണമെങ്കിൽ ഇവിടെ മനുഷ്യർക്ക് ഒന്നും കൊല്ലാനേ നേരം വരും. എന്താണ് സ്വത്ത് തർക്കം ഇല്ലാത്തതുകൊണ്ട് അയൽവാസികളെല്ലാം സ്വത്ത് തർക്കം വരും. ഇവരെല്ലാം കൊണ്ടും വാളം കൊന്തുകൊടുത്ത് കൊല്ലാൻ തുടങ്ങി. സ്വത്ത് തർക്കം പിന്നെ കൂടുതലുണ്ടെന്ന് പറഞ്ഞാൽ കുറച്ച് ഈഗോ, ചിലരുടെ ഈഗോ. ഇതിന്റെ പേര് മനുഷ്യൻ കൊല്ലുക എന്ന് പറഞ്ഞാൽ കൊല്ലിക്കുക എന്ന് പറഞ്ഞാൽ അത് ഒരിക്കലും പിന്നെ ഭഗവാനല്ല, ഭഗവാന്റെ ഭഗവാൻ പറഞ്ഞാൽ സ്വീകരിക്കാൻ പറ്റിയ കാര്യമില്ല. ഇനി അത് പറയും ധർമ്മത്തെ രക്ഷിക്കുക. ഇത് അവിടെ ഈ പറയുന്ന പോലെ കോൺട്രഡിക്ഷൻ വരും. അതല്ല, ധർമ്മത്തിന് വേണ്ടി ആണ് കൊല്ലുന്നതെന്ന് പറയും. അപ്പോ ഈ ധർമ്മത്തെക്കുറിച്ച് നിർണയിക്കേണ്ടി വന്നാൽ പറയും ധർമ്മസ്യ തത്വം നിഹിതം ഗുഹായ. ധർമ്മത്തിന്റെ രഹസ്യം എന്ന് പറയുന്നത് ഒളിഞ്ഞിരിക്കണം, ആർക്കും മനസ്സിലാക്കാൻ പറ്റില്ല. ധർമ്മത്തിന്റെ രഹസ്യം ആർക്കും മനസ്സിലാക്കും. പിന്നെ എങ്ങനെയാ ധർമ്മത്തെ രക്ഷിക്കുന്നത്? പിന്നെ എങ്ങനെയാണ് പിന്നെ അതെങ്ങനെയാ തീരുമാനിക്കുന്നത്? ധർമ്മത്തിന്റെ ധർമ്മം എന്താണ് എന്ന് സന്നിഗ്ധമായ ഒരു സന്ദർഭം വരുമ്പം മഹാഭാരതത്തിൽ പറയുന്ന എന്തെന്ന് പല സ്ഥലത്തും ആവർത്തിച്ച് പറയുന്നതാണ്, ധർമ്മത്തിന്റെ രഹസ്യം പിടികിട്ടത്തില്ല. പിന്നെ എങ്ങനെയാ ധർമ്മോ രക്ഷതി രക്ഷിത എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഈ ധർമ്മം എന്ന് പറയുന്നത് ഇവർ പറയുന്നത് ജാതി ധർമ്മങ്ങളെയാണ് ധർമ്മം എന്ന് പറയുന്നത്, വേറെ ധർമ്മമൊന്നുമില്ല. നീ ഇന്ന ആരുടെ മകനായി ജനിച്ചു കഴിഞ്ഞാൽ നീ ആ പ്രവൃത്തി ചെയ്യണം, നിന്റെ തന്ത ചെയ്ത പ്രവൃത്തി നീ ചെയ്യണം. നിനക്ക് വേറെ എന്തെങ്കിലും ഒരു നല്ല പ്രവൃത്തി ചെയ്യണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ, ഇപ്പൊ തോട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യന്റെ മലം കോരി വൃത്തിയാക്കുക. അപ്പൊ അതൊക്കെ കുറഞ്ഞിട്ടുണ്ടെന്നാലും മുടക്കിഞ്ചിലൊക്കെ ധാരാളം. അപ്പൊ ഈ തോട്ടിപ്പണി ചെയ്യുന്നവരോട് പറഞ്ഞു കൊടുക്കുന്ന എന്താണോ, എല്ലാ കർമ്മവും ശ്രേഷ്ഠമാണ്. അപ്പൊ തോട്ടിപ്പണി ചെയ്യുന്നു എന്താണ്, വളരെ ശ്രേഷ്ഠമായ കർമ്മമാണ്, അതുകൊണ്ട് നീ ചെയ്യണം. ഈ കർമ്മം ശ്രേഷ്ഠമെന്ന് ഇവനോട് പറഞ്ഞു കൊടുക്കുന്ന എന്തിനു വേണ്ടി? കാരണം യവൻ വിദ്യാഭ്യാസം ചെയ്ത് മറ്റെന്തെങ്കിലും കർമ്മം ഇവന്റെ ജീവിതത്തിൽ തിരഞ്ഞെടുക്കാൻ പാടില്ല, അതുകൊണ്ടാണ് എല്ലാ കർമ്മവും ശ്രേഷ്ഠമെന്ന് പറയുന്നത്. മനസ്സിലായി? ഭയങ്കര തട്ടിപ്പോയത്. ഇത് ഇത്തിരി കൊനഷ്ട ബുദ്ധി ഉണ്ടെങ്കിൽ ഇത് മനസ്സിലാവും, നേർബുദ്ധിയിൽ മനസ്സിലാക്കാൻ പറ്റില്ല. സ്വാമിമാരൊക്കെ പ്രസംഗിക്കുന്നത് എല്ലാ കർമ്മവും ശ്രേഷ്ഠമാണ്. ശരി, എന്നാ ഈ സ്വാമി പോയി തോട്ടിപ്പണി ചെയ്യും, എന്താ ശ്രേഷ്ഠമാണെങ്കിൽ ചെയ്യാത്ത? അത് ചെയ്യത്തില്ല. അതെ, പറയും എന്നാ ഇവനും ചെയ്യണത്, ഇവൻ പോയി തോട്ടിപ്പണി ചെയ്യണം, ചെയ്യത്തില്ല. എന്ന് വെച്ചാൽ തോട്ടിപ്പണി ചെയ്യുന്നവനെ തൊടത്തില്ല, അവന്റെ അടുത്ത് പോകത്തില്ല, അവനെ ദൂരം നിർത്തും. ഭയങ്കര പ്രശ്നമാണ്. അപ്പൊ അവൻ പഴയകാലത്തൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്, ഗുജറാത്തിൽ ചെന്ന സമയത്ത് വലിയ പാട്ടയുണ്ട് നമ്മുടെ ഈ മണ്ണെണ്ണപ്പാട്ട. മണ്ണെണ്ണപ്പാട്ടയ്ക്കകത്ത് മലം കോരി തലയിൽ വെച്ചുകൊണ്ട് റോഡിൽ പോകുന്ന കണ്ടിട്ടുണ്ട്. ഇന്നിപ്പോ അങ്ങനെ ഉണ്ടോന്ന് അറിയത്തില്ല. അപ്പൊ ഒന്ന് ആലോചിച്ചു നോക്കുക, അത് അവര് പാരമ്പര്യമായി ചെയ്യും. അവരുടെ സന്താനങ്ങൾക്കൊന്നും വിദ്യാഭ്യാസത്തിനോ മറ്റോ ഒന്നും ഇപ്പോഴൊക്കെ കുറെ മാറിയിട്ടുണ്ട് അതൊക്കെ. അപ്പോ അവന്റെ കർമ്മ ശ്രേഷ്ഠമാണെന്ന് അവനെ പഠിപ്പിക്കുന്നത്. അപ്പൊ എന്താ സമൂഹം എന്ന് പറയുന്നത് ഇങ്ങനെയുള്ള? അപ്പോ ഇവന്റെ ധർമ്മം ഇവൻ ചെയ്യണം. അങ്ങനെ ഓരോരുത്തരും അവരുടെ ധർമ്മം ചെയ്യുമ്പം വളരെ ശ്രേഷ്ഠമായ സമൂഹമായി എന്ന് പറയുന്നതാണ് സ്വധർമ്മം. ഇനി എന്തെങ്കിലും ഒരു തർക്കികമായ ഒരു പ്രശ്നം വന്നു കഴിഞ്ഞു, ധർമാധർമ്മം എന്താണെന്നൊരു ചർച്ച വന്ന അവിടെ പറയുന്നത് എന്താണ്, ധർമ്മത്തിന്റെ രഹസ്യം ആർക്കും അറിയത്തില്ല, എന്നാൽ ഇത് ധർമ്മമാണെന്നും പറയും. അർജുനനെ പഠിപ്പിക്കുന്ന എന്താണ്, നിന്റെ ധർമ്മമാണ് കൊല്ലുക. ആരായിച്ച് എന്താ ഇത് ധർമ്മം? മഹാഭാരതത്തിൽ എന്താ ധർമ്മമുള്ളത്? ഈ ധർമ്മത്തിന് വേണ്ടി ചെയ്യാന്ന് പറയുന്നത് അതിനകത്ത് ധർമ്മം എന്താണ് അധർമ്മം എന്താണ് നമ്മൾ നോക്കിയാലും പിടികിട്ടത്തില്ല. നമ്മള് ഈ പിന്നെ ഇംഗ്ലീഷ് ഒരു പിടിയില്ലാത്തവര് ഇംഗ്ലീഷ് ദിനമാണ് പോലെ ഇരിക്കും. ഇംഗ്ലീഷ് ഒരു പിടിയില്ലാത്ത ആൾക്കാരുണ്ട്, ഇംഗ്ലീഷ് സിനിമ കാണുമ്പോലെ ഇരിക്കും. കണ്ടു കഴിഞ്ഞ അവസാനം നോക്കുമ്പോൾ എന്താണെന്ന് ചോദിച്ചാൽ ഇവരെല്ലാവരും പോക പോലെ തോന്നും. അതുപോലെയാണ് മഹാഭാരതം വായിച്ചിട്ട് ധർമ്മം എന്താ നോക്കിയ ആർക്കും ഒരു പിടിയും കിട്ടത്തില്ല. പാണ്ഡവരും കൗരവരും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അടിക്കുന്നു. ഇതൊരു ധർമ്മമാണെന്ന് വെച്ചു കഴിഞ്ഞാൽ എവിടെയാ ധർമ്മം നോക്കി മൊത്തം വായിച്ചു നോക്കിയാലും ഞാൻ എനിക്ക് വിവരം മനസ്സിലായിട്ടില്ല ഇത് എന്താ ധർമ്മം എന്താ ധർമ്മം എന്ന് വെച്ചാൽ. ശരിയും തെറ്റുമാണെങ്കിൽ ഇത് രണ്ടു പക്ഷത്തും ഉണ്ട്. രണ്ടു പക്ഷത്ത് ശരിയും ചെയ്തിട്ടുണ്ട് രണ്ടു പക്ഷത്തും. ഇപ്പോ പാഞ്ചാലി രജസ്വലയായ പാഞ്ചാലിയെ സഭയിലേക്ക് വലിച്ചഴച്ചുകൊണ്ടു ഒറ്റ വസ്ത്രത്തിൽ വലിച്ചഴച്ചുകൊണ്ട് വന്നപ്പോഴത്തേക്ക് ചോദിക്കുന്നുണ്ട് പാഞ്ചാലി, ഇത് ധർമ്മമാണോ? ഭീഷ്മരോടും ദ്രോണരോടും അവരൊക്കെ ഇതിന്റെ ആശാന്മാർ. ഭീഷ്മര് ശരസയിൽ കിടന്നുകൊണ്ടും മണിക്കൂറുകളോളം പ്രസംഗിക്കുന്ന ധർമ്മത്തെക്കുറിച്ചാണ്. അപ്പോഴൊക്കെ ഭീഷ്മര് അങ്ങ് പ്രസംഗിക്കുകയാണ് ധർമ്മത്തെക്കുറിച്ച്. അത് തന്നെ അതല്ല, അത് ധർമ്മധർമ്മം എന്നുള്ളതല്ല. ആ സമയത്ത് പാഞ്ചാലി ചോദിക്കുന്നുണ്ട് എന്താണ് ധർമ്മം. അപ്പൊ ഭീഷ്മർ പറയുന്നു ധർമ്മസ്യ തത്വം നീതം ഗുഹായം എന്ന് വെച്ചാൽ ധർമ്മം എന്ന് പറയുന്നത് വളരെ അതാർക്കും മനസ്സിലാക്കാനൊന്നും പറ്റത്തില്ല, അതാർക്കും മനസ്സിലാക്കാൻ പറ്റില്ല. എന്നിട്ട് ശരസയിൽ കടന്നുകൊണ്ട് മുഴുവൻ പ്രസംഗിക്കുന്ന എന്താ ധർമ്മം. അപ്പോ ഈ ഒരു സന്നിഗ്ധമായ ഒരു സമയം വരുമ്പം ധർമ്മം എന്താണെന്ന് നിർണയിക്കാൻ പറ്റില്ല എന്ന് പറയുക. ഫ്രീ ആയിട്ട് ധർമ്മത്തെക്കുറിച്ച് ധാരാളം ഉപദേശങ്ങൾ കൊടുക്കുക, ഇതാണ് കാണുന്നത്. അപ്പൊ ധർമ്മവേദം അധർമ്മവേദമെന്നൊന്നും പിന്നെ തീരുമാനിക്കാൻ പറ്റില്ല. പിന്നെ പറയുന്ന സർവത്ര, നിങ്ങൾ ഏത് പുരാണങ്ങളെടുത്താലും എവിടെ എടുത്താലും എല്ലായിടത്തും പറയുന്നത് അവനവന്റെ കുലത്തൊഴിൽ ചെയ്യുക, ഇതാണ് ധർമ്മം. നീ ഏത് കുലത്തിൽ ജനിച്ചോ ആ പണി ചെയ്യുക. അപ്പൊ ഈ കുലത്തിൽ ഈ കുലത്തൊഴിൽ ഇങ്ങനെ ചെയ്ത് ചെയ്താണ് മനുഷ്യൻ നശിച്ചുപോയെന്ന് ഗുരു പറയുന്നുണ്ട്. ഇപ്പൊ ആശാരിയുടെ നമ്മുടെ ഈ ഭാരതം നശിച്ചതിനൊരു പ്രധാനമായ ഒരു കാരണം എന്ന് പറയുന്നത് ഈ കുലത്തൊഴിൽ ചെയ്താണ്. അത് ഗുരു പറയുന്നുണ്ട് എന്താണ്, താല്പര്യമില്ലാത്തവനും ചെയ്യും. അച്ഛൻ ചെയ്ത തൊഴിൽ തന്നെ മകന് ചെയ്യണം, വേറെ തൊഴിലവന് മാറ്റാൻ പറ്റില്ല, ചിലപ്പോൾ അവനോട് താല്പര്യം വരില്ല. അപ്പോ ഇങ്ങനെ ചെയ്ത് ചെയ്ത് നമ്മുടെ മൂശാരിമാരും ആശാരിമാരും എല്ലാം ഒന്നിനും കൊള്ളരുതാത്തവരായിപ്പോയി. അപ്പോൾ അതിന് വരുന്ന, ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ള കാര്യമാണ്, ഏറ്റവും വലിയൊരു തകരാറെന്ന് പറയുന്നത് ഇവിടെ സംഭവിച്ചത് നിങ്ങൾ പെരുന്തച്ഛനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? എന്താണോ വലിയ തച്ച് ശാസ്ത്ര വിദഗ്ധനും ഒരുപാട് അത്ഭുതങ്ങളൊക്കെ പ്രവർത്തിച്ചിട്ടുണ്ട്. അപ്പോ തച്ച് ശാസ്ത്രം എന്ന് പറയുന്നത് എന്താണ്? ഒരു സയൻസാണ്. അപ്പൊ ഇന്ന് ഏതെങ്കിലും പെരുന്തച്ഛന്മാരുണ്ടോ? ഉണ്ടോ? എന്തുകൊണ്ടില്ല? ഇന്നും ഉണ്ട്. ഇന്ന് ആർക്കിടെക്ടിൽ ഉപയോഗിക്കുന്നതാണ് തച്ച് ശാസ്ത്രം എന്ന് പറയുന്നത്, ഇന്ന് ഉപയോഗിക്കുന്നതാണ്. ഒരു പെരുന്തച്ഛന് ശേഷം പിന്നെ പെരുന്തച്ഛന്മാരുണ്ടാകത്തില്ല. എന്തുകൊണ്ട്? കുലത്തൊഴിലായതുകൊണ്ടാണ്. ചെയ്ത് ചെയ്ത് ചെയ്ത് വരുമ്പോൾ നശിച്ചു. ആശയം നോക്കുക, ഒരു എഞ്ചിനീയർ, നമ്മളെ ഇന്നത്തെ എഞ്ചിനീയറിംഗ് നോക്കുക, ഒരു 50 വർഷത്തിന് മുമ്പുള്ള എഞ്ചിനീയറിംഗ് ആണോ ഇന്ന്? എന്തുകൊണ്ട്? അത് വാസനയും താല്പര്യമുള്ളവർക്ക് പഠിച്ച് അവര് പുതിയ പുതിയ ഗവേഷണങ്ങൾ നടത്തി മുന്നോട്ട് മുന്നോട്ട് പോവുകയാണ്, വളർന്നു വരികയാണ്. നമ്മുടെ ഈ പഴയ ശാസ്ത്രങ്ങൾ നമ്മൾ പറയുന്നത് എന്താണ്, നമ്മൾക്ക് പണ്ട് അതുണ്ടായിരുന്നു, പണ്ട് ഇരുമ്പുണ്ടാക്കാറിയായിരുന്നു, പണ്ട് ചെമ്പിന്റെ സ്വർണ്ണമാക്കുമായിരുന്നു, ഇപ്പൊ ഒന്നുമില്ല. എന്ന് വെച്ചാൽ ഒന്നിനും ഡെവലപ്മെന്റ് ഉണ്ടാകത്തില്ല. പുതിയ ശാസ്ത്രങ്ങൾ അങ്ങനെയല്ല. ഇന്നിപ്പോ വരുന്ന ഈ ഇത് ഒന്ന് ഈ സിവിൽ എഞ്ചിനീയറിംഗ് തന്നെ എടുത്തു കഴിഞ്ഞാൽ ഒരു 100 വർഷത്തിന് മുമ്പുള്ള സയൻസല്ല എന്നുള്ളത്, അത് പ്രതിദിനം. എന്തുകൊണ്ടാണിന്ന് അങ്ങനെ സംഭവിക്കുന്നത്? ഇന്ന് മനുഷ്യന് സ്വാതന്ത്ര്യമുണ്ട്, അത് ഗുരു പറയുന്നുണ്ട്. സ്വാതന്ത്ര്യം ഇല്ലാതെ വന്നാൽ ബുദ്ധി കെട്ടുപോകും. അതുകൊണ്ട് ഇവിടുത്തെ ഏത് ശാസ്ത്രം എടുത്താലും ശരി, ഒരു കാലഘട്ടത്തിൽ അതൊന്ന് ബൂമപ്പ് ചെയ്ത് കുറച്ചൊന്ന് വളർന്നു, അത് കഴിഞ്ഞ് എന്ത് ചെയ്തു, അതെല്ലാം നശിച്ചു നശിച്ചു പോവുകയാണ്, എല്ലാം നശിച്ചു. അതിന് മുമ്പോട്ട് വികസിക്കാൻ പറ്റില്ല. അതേസമയം ഈ പറയുന്ന ഇന്നത്തെ ശാസ്ത്രങ്ങളോ ഒരു കാലത്ത് അതൊരു ശൈശവാവസ്ഥയിലായിരുന്നു. ശൈശവാവസ്ഥ വന്നിട്ട് അത് ക്രമേണ എന്ത് ചെയ്ത് വളർന്നു വളർന്നു വന്നു, അത് ദിവസം പ്രതി വളർന്നുകൊണ്ടിരിക്കും. അപ്പം മനുഷ്യനെവിടെയാണോ സ്വാതന്ത്ര്യമുള്ളത് അവിടെ മാത്രമേ അവന് ബൗദ്ധികമായും പ്രായോഗികമായും ഉള്ള കാര്യങ്ങൾ വളർച്ചയുണ്ടാകത്തുള്ളൂ. അപ്പോ ഈ ഇത് നശിച്ചുപോയതിന് കാരണം ഇതാണ്, കുലത്തൊഴിൽ എന്നുള്ള രീതിയിൽ ഇത് ചെയ്തു വന്നുകൊണ്ടാണ്. അപ്പൊ അതിലൊരു ഡെവലപ്മെന്റ്സ് ഉണ്ടാകത്തില്ല, പുതിയ കണ്ടുപിടുത്തങ്ങൾ ഉണ്ടാകത്തില്ല, ക്രമേണ ക്രമേണ അതൊന്ന് നശിച്ചു. അതുകൊണ്ട് ചരിത്രത്തിൽ എവിടെയെങ്കിലും ഒരു പെരുന്തച്ഛ ഉണ്ടായാൽ അതവിടെ തീർന്നു, പിന്നെ പെരുന്തച്ഛന്മാര് ഇല്ല. ഇന്നിപ്പോ എല്ലാവരും പെരുന്തച്ഛന്മാരാണ്. എവിടെ? ആധുനിക ശാസ്ത്രത്തിൽ പുതിയ പുതിയ ആൾക്കാരുണ്ടായിക്കൊണ്ട് വരികയാണ്, പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങൾ ഉണ്ടാകുകയാണ്. ഇതാണ് രണ്ടും തമ്മിലുള്ള വ്യത്യാസം. അപ്പൊ പിന്നെ നമ്മളെന്ത് ചെയ്യും? എന്റെ ആനപ്പുറത്ത് കയറിയ കഥയും പറഞ്ഞുകൊണ്ടിരിക്കും. നമ്മുടെ അപ്പന്മാർ ഭയങ്കര കേവന്മാരായിരുന്നു. വെറും അർത്ഥശൂന്യമായ കാര്യങ്ങളാണ്. ഇതാണ് ഈ സ്വധർമ്മത്തിന്റെ കുഴപ്പം. ഈ സ്വധർമ്മമാണ് എവിടെ പഠിപ്പിക്കുന്നത്? ഗീതയെ പഠിപ്പിക്കുന്നത്. ആ ഭാവണ സംബന്ധം അപ്പൊ ഗീതയെ ഇതിന്റെ താഴെ കഴുകി വെച്ചു കഴിഞ്ഞാൽ ആൾക്കാർ ഇതിനുള്ള വിവേചന ബുദ്ധി ഉണ്ടാകത്തില്ല. അപ്പൊ അവൻ കൂടുതൽ പഠിക്കാൻ വേണ്ടി ഗീത എടുത്ത് വായിക്കും. ഗീത വായിക്കുമ്പോൾ അവിടെ ഇതൊക്കെ എഴുതി വെച്ചിരിക്കുന്നു, ഈ അസംബന്ധങ്ങളൊക്കെയാണ് എഴുതി വെച്ചിരിക്കുന്നത്. അപ്പോ അതുകൊണ്ട് ഇതിന്റെ താഴെ ഗീത എഴുതിയതുകൊണ്ടാണ് ഗുരുവിന്റെ കാഴ്ചപ്പാട് നമ്മൾ വേറിട്ടെയാണ് മനസ്സിലാക്കുന്നത്. അപ്പൊ ഗുരു അത് പലതവണ പറയുന്നുണ്ട്, ഏത് മതഗ്രന്ഥമായാലും ശരി, അതിലെ നല്ല കാര്യങ്ങളുണ്ടെങ്കിൽ എടുക്കാം. എല്ലാ മതങ്ങളും ചില സനാതന മൂല്യങ്ങളിൽ ആണ് നിൽക്കുന്നത്, അതെല്ലാ മതങ്ങളിലും കാണും. പക്ഷെ കളയേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. സനാതന എന്ന് പറയുമ്പോൾ അഹിംസ, സത്യം, ഇങ്ങനെയൊക്കെയുള്ള ഒരു ആശയങ്ങൾ എല്ലാത്തിലും കാണും. അതിൽ നിന്ന് അത് മാത്രം എടുക്കുക, ആ മൂല്യങ്ങൾ മാത്രം ഉൾക്കൊള്ളുക, ബാക്കി ഒരുപാട് ചവർ അതിൽ കാണും, അതെല്ലാം കളയും. അപ്പൊ അത് നിങ്ങൾ വ്യാഖ്യാനങ്ങളൊക്കെ പറയുമ്പോഴും എഴുതുമ്പോഴും ഒക്കെ ഇത് കാലഹരണപ്പെട്ടെന്ന് വെച്ചാൽ അഹിംസ ഇല്ല, അത് ഹിംസയാണ്. അത് കാലഹരണപ്പെട്ട ഇന്നത് പറയാൻ പറ്റില്ല. അതുകൊണ്ടല്ലേ വടക്കേ ഇന്ത്യയിൽ ഇന്നലെ ഇപ്പൊ വലിയൊരു വിവാഹം നടക്കുന്നുണ്ട്. രണ്ടു ദിവസം മുമ്പ് വടക്കേ ഇന്ത്യയിൽ കുറെ സാമ്യമാരുടെ കൂടി ചേർന്നിട്ട് കുറച്ച് മുസ്ലിങ്ങളൊക്കെ വന്നു, എത്ര വിവരക്കേടാണ് ഇന്നത്തെ കാലഘട്ടത്തിൽ. നമുക്ക് ഈ ഡ്രസ്സൊന്നും ഇട്ട് പുറത്തിട്ട് ഇറങ്ങണമെങ്കിൽ നാണിക്കണം. കാരണം ഈ ഡ്രസ്സുകളൊക്കെ കേട്ടുകൊണ്ടാണ് ഇവന്മാര് വേണ്ടതിനെ വിളിച്ച് പറയുന്നത്. വംശഹത്യ, അത് വളരെ ഗുരുതരമായ ഒരു ക്രിമിനൽ കുറ്റമാണ്. ഇവരെയൊക്കെ ജയിലിലടയ്ക്കണം ഇങ്ങനെ ചിന്തിക്കുന്നവര്. അവര് ഈ വേഷമിട്ടിരിക്കുന്നു, നമ്മൾ ഈ വേഷമിട്ടിരിക്കുന്നു. അത് ഈ കിഴങ്ങന്മാർക്ക് അറിയത്തില്ല. എന്ന് വെച്ചാല് ഈ പറയുന്ന ഹിന്ദുക്കളെന്ന് പറയുന്നത് ന്യൂനപക്ഷമാണ് ലോകത്ത്. ഭൂരിപക്ഷ മതങ്ങളോടാണ് ഇവർ പോകുന്നത്. ഈ പറയുന്ന ഹിന്ദുക്കളെന്ന് പറയുന്നത് ലോകം മുഴുവൻ വ്യാപിച്ചു കിടക്കുകയാണ്. ലോകം മുഴുവൻ വ്യാപിച്ചു കിടക്കുകയാണ് ആര്? ഹിന്ദുക്കൾ. ഇവരിവിടെ ഇരുന്നു കൊണ്ട് ഇവിടെയുള്ള മുസ്ലിങ്ങളെ കൊല്ലണമെന്ന് പറഞ്ഞു കഴിഞ്ഞാ ബാക്കിയുള്ള സ്ഥലത്തുള്ളവരുടെ കാര്യം എന്താണ്? പിന്നെ ഇവര് പറയും, അങ്ങനെ പറയുമ്പോ ഇവര് പറയും, ഞങ്ങള് പറയുന്നത് തീവ്രവാദികളെ ഉദ്ദേശിച്ചിട്ടാണ്. ഇപ്പൊ തീവ്രവാദികളെ ഉദ്ദേശിച്ച് ഇത് പറഞ്ഞാൽ ഇവരും തീവ്രവാദികളാണ്. രണ്ടുപേരും തമ്മിൽ എന്താ വ്യത്യാസം? തീവ്രവാദത്തെ തീവ്രവാദം കൊണ്ട് നേരിടാൻ പോകുന്നതാണ് ഏറ്റവും വലിയ അപകടം. തീവ്രവാദത്തെ ഒരിക്കലും തീവ്രവാദം കൊണ്ട് നേടാൻ പാടില്ല. തീവ്രവാദത്തിനെതിരായിട്ടുള്ള ബോധവൽക്കരണം അതാണ് വേണ്ടത്. അത് മുസ്ലിങ്ങളുടെ ഇടയിലും വേണം, ഹിന്ദുക്കളുടെ ഇടയിലും വേണം. ഇത് കടുത്ത തീവ്രവാദമാണ്. ഇവര് ആകെ ചിന്തിക്കുന്ന ഹരിദ്വാറിനെ കുറിച്ചാണ്. ഈ ഹരിദ്വാർ എന്ന് പറയുന്നവർക്ക് മുസ്ലിങ്ങൾ കുറവാണ്. ഇവർക്ക് അത്രേ അറിയാവൂ, ഇവരെ ഇടത്തും വലത്തും കിടക്കുന്ന മുസ്ലിങ്ങളാണ് അല്ലേ. അപ്പൊ അവിടെയൊക്കെ തീവ്രവാദമുണ്ട്, ശരിയാണ്. മുസ്ലിങ്ങളുടെ ഇടയ്ക്കും തീവ്രവാദമുണ്ട്, ഹിന്ദുക്കളുടെ ഇടയ്ക്കും ഉണ്ട്. അതില്ലാന്ന് പറയാൻ പറ്റില്ല. അതിനെ എങ്ങനെ നേരിടണമെന്നുള്ളത്, എങ്ങനെ നേരിടണം, ഇവരുടെ രീതിയാണോ? ഇവർ പറയുന്നത് വാള് കൊണ്ട് നേരിടണം. എത്ര മണ്ടത്തരമാണ് പറയുന്നത്. വാളെന്ന് പറയുന്ന ഏത് കാലത്ത് മനുഷ്യൻ ഉപയോഗിച്ചത്? ഇന്ന് AK-47 എന്ന് പറഞ്ഞാൽ കുറച്ചിങ്ങനെ യുവന്മാർ പേര് ബുദ്ധിയുണ്ടെന്ന് പറയാം. AK-47 എന്ന് പറഞ്ഞാൽ പിന്നെ അതിന്റെ ഇതുണ്ട്. അതെന്താണ് യുവന്മാർക്ക് ഇതിനെ കുറിച്ചൊന്നും ഒരു ബോധം, ഇങ്ങനെ ഒരു സാധനം ഉണ്ടെന്ന്. ഇവരിപ്പോഴും ഏത് ലോകത്താ ജീവിക്കുന്നു? പഴയ ശിവാജിയുടെ ലോകത്താ ജീവിക്കുന്നു. ശിവജി പണ്ട് വാളം കൊണ്ട് യുദ്ധം ചെയ്തു, മുസ്ലിങ്ങളെ കൊന്നു. ആ കാലത്തെ ഇവരൊക്കെ ജീവിക്കുന്നു. അത് തന്നെ. എന്നത്തെ ചാണകമായാലും അത് ബോധമില്ലാത്ത മനുഷ്യർ. പക്ഷെ ഇത് ഇങ്ങനെ പരസ്യമായി പറയുമ്പോൾ അതെല്ലാവരും ബാധിക്കുന്ന കാര്യമാണ്. ഇതിനെതിരായിട്ടൊരു ബോധവൽക്കരണം ആവശ്യം. ഇതൊക്കെ പരമ അസംബന്ധമാണ്. ആരെങ്കിലും കുറച്ച് മുസ്ലിങ്ങളുടെ ഇടയിൽ തന്നെ തീവ്രവാദ തീവ്ര ചിന്താഗതി ഉണ്ടെങ്കിൽ അതിനെ അവരെ ബോധവൽക്കരണം നടത്തണം. അവരതിൽ നിന്ന് അതിപ്പോ മുസ്ലിങ്ങളുടെ ഇടയിൽ തന്നെ ബോധവൽക്കരണം നടത്തുന്നുണ്ട്. ഇസ്ലാമിന്റെ ഇടയ്ക്ക് വരുന്ന തീവ്രവാദത്തിനെതിരായി ബോധവൽക്കരണം അവരുടെ ഇടയ്ക്ക് തന്നെ ഇപ്പം നടക്കുന്നുണ്ട്, ധാരാളം നടക്കുന്നുണ്ട്. അത് ശരിയല്ല. അവര് തന്നെ സ്വയം ചിന്തിക്കുന്നുണ്ട്, അതൊന്നും ശരിയാകൂട്ട, കാലം മാറി. പിന്നല്ല അതിപ്പോ 21 വയസ്സെന്ന് പറയുന്നത് വളരെ സിമ്പിളായ ആർക്കും മനസ്സിലാക്കാമെന്നുള്ള കാര്യമാണ്. ഒരു പെൺകുട്ടി വിദ്യാഭ്യാസം കിട്ടുക, എന്തെങ്കിലും ഒരു തൊഴിലിനൊരവസരം ഉണ്ടാകുക, അതിന് 21 വയസ്സെന്ന് പറയുന്നത് ഇന്നത്തെ കാലത്ത് സ്വാഭാവികമാണ്. അപ്പോ അതിനെ പെൺകുട്ടികൾ സ്വീകരിക്കും, പക്ഷെ പുരുഷന്മാരിൽ ചിലരെ എതിർക്കും. പക്ഷെ ഇവിടെ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ പറ്റുന്നത് പഴയ കാലത്ത് എന്ന് വെച്ചാൽ ഇവിടെ രണ്ടു പക്ഷം ഉണ്ടായിരുന്നു, വലതുപക്ഷവും ഇടതുപക്ഷം. ഇടതുപക്ഷം എന്ന് പറഞ്ഞാൽ കുറച്ച് പുരോഗമന ചിന്തയായിരുന്നു പഴയകാലം. ഇപ്പോൾ അത് പോയിട്ട് ഇടതുപക്ഷം എന്ന് പറയുന്നതില്ല. ഇപ്പോൾ എല്ലാം മതപക്ഷമാണ്. മതങ്ങൾക്കനുസരിച്ച് നിൽക്കുക, മതങ്ങളെ പ്രകടിപ്പിക്കുക, വോട്ട് വാങ്ങിക്കുക, അധികാരിക്കുക. അതുകൊണ്ട് ഇടതുപക്ഷമില്ല. ഈ ഇടതുപക്ഷം നശിച്ചാണ് ഇവിടുത്തെ ഏറ്റവും വലിയ കുഴപ്പം. അങ്ങനെ ഒരു ചിന്താഗതി ഇപ്പോൾ ഇല്ല. അങ്ങനെ ഒരു ചിന്താഗതി വന്നാലേ പുരോഗമനമായ ആശയങ്ങൾ ലോകത്തെല്ലായിടത്തും എന്നാലേ നിൽക്കത്തുള്ളൂ. അത് നശിച്ചു പോയി. അതാണ് ഇവിടെ പ്രശ്നം. ഏത് കാര്യം വന്നു കഴിഞ്ഞാലും അവരെന്ത് ചെയ്യും? മതപക്ഷത്തിൽ മതത്തിന്റെ കൂടെ മതം എങ്ങനെ ചിന്തിക്കുന്നു അതിനനുസരിച്ച്. ഈ മതം എന്ന് പറയുന്നത് മതത്തില് ചില തീവ്രവാദപരമായ ചില നിലപാടുകളുണ്ട്, അതിനെയും പ്രോത്സാഹിക്കും. അതിലൊന്നാണ് ഇത്. അപ്പോ ഇത് വലിയ അപകടകരമായ ചിന്തയാണ്. 21 വയസ്സെന്ന് പറയുമ്പോൾ അവരെ പഠിപ്പിക്കുകയാണ് ഇത് ഇസ്ലാമിനെതിരായിട്ടാണ് എന്നവരെ ബോധിപ്പിക്കുകയാണ്. ഇത് പറയുമ്പോഴാണ് അവര് അതാണ് കുഴപ്പം. അല്ല അത് നമുക്ക് നമ്മൾ ഈ ലോകത്ത് ജീവിക്കുന്ന നമ്മുടെ ചുറ്റും നടക്കുന്ന കാര്യങ്ങളെ കൂടി ചിന്തിക്കേണ്ടി വരും. ചിന്തിക്കാതെ ലോകത്ത് ജീവിക്കുന്ന അർത്ഥമല്ല. അതുകൊണ്ട് ഈ കാര്യങ്ങളെ കുറിച്ചൊക്കെ സ്വതന്ത്രമായ നിലപാടുകൾ വേണം. നിഷ്പക്ഷമായ സ്വതന്ത്രം എന്ന് വെച്ചാൽ നിഷ്പക്ഷമായ നിലപാടും മനുഷ്യന് ആവശ്യമാണ്. നല്ല കാര്യം ആര് പറഞ്ഞാലും സ്വീകരിക്കണം. അതിൽ പിന്നെ അവരുടെ രാഷ്ട്രീയമോ മതമോ ഇതൊന്നും നോക്കാൻ പാടില്ല. അതുകൊണ്ട് ഈ വ്യത്യാസം എന്താണ്, ഇതിനൊന്നും വൈരുദ്ധ്യം വരരുത്. ഈ വൈരുദ്ധ്യം വരാതിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇപ്പൊ ഗുരു സ്പഷ്ടമായി പറയുന്ന ഒരു മതവും പെരുതാലും ഒടുങ്ങുകയില്ല. അല്ലേ, പിന്നെ കൊല്ലുന്ന എവിടുന്ന് നേരത്തെ പറഞ്ഞു ഗീതയിലാണെങ്കിൽ പറയുന്നു നീ നിമിത്തമായി നിന്നുകൊണ്ട് കൊല്ലുക. അവസാന അർജുനെ സംബന്ധിക്കുന്നുണ്ട്, പറഞ്ഞൊക്കെ എനിക്ക് മനസ്സിലായി, പറഞ്ഞതുപോലെ തന്നെ ഞാൻ ചെയ്യാം. അവസാനം പറയുന്നു ഭഗവാൻ പറഞ്ഞതുപോലെ തന്നെ ഞാൻ ചെയ്യാം. അപ്പോ ഭഗവാൻ പറഞ്ഞതുപോലെ ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യും? എന്താ ചെയ്യുന്നു? ഭഗവാൻ പറഞ്ഞതുപോലെ ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താ ചെയ്യാൻ പോകുന്നില്ല? കൊല്ലുക. ആരെയാ കൊല്ലുന്നത്? സഹോദരങ്ങളെ കൊല്ലുന്നു. ഇതിനെന്താ, ഇതിന്റെ പ്രശ്നം എന്താ? അതിരു തീർക്കം, വെറും അതിരു തീർക്കമാണ്. വെറും അതിരു തീർക്കത്തിന്റെ പേരിലാണ് ഈ കൊലപാതകം മുഴുവൻ നടത്തി. അപ്പൊ അത് കാലഹരണപ്പെട്ട ഒരു ശാസ്ത്രമാണത്, ഒരു സംശയം വേണ്ട. വേണ്ട, പഞ്ചായത്ത് മുമ്പുകൾ വിളിച്ചാൽ മതിയായിരുന്നു. ഒരു പഞ്ചായത്ത് മെമ്പർക്ക് പറഞ്ഞു തീരാനുള്ള കാര്യങ്ങളേ ഉള്ളൂ. അതിനെ വലുതാക്കി വലുതാക്കി വലുതാക്കി വലുതാക്കി ഇത്രയും സന്നാഹങ്ങളോട് കൂടിയിട്ട് യുദ്ധം ചെയ്തിട്ട് അവരുടെ പക്ഷത്താകെ 9 പേരെങ്ങാണ്ടേ ശേഷിച്ചത് ആകെ. പിന്നെ എന്താ ധർമ്മം? എന്താ ശേഷിച്ചത്? എന്ത് ധർമ്മം അവിടെ ശേഷിച്ചത്? മനുഷ്യല്ലെങ്കിൽ പിന്നെ എന്താ ധർമ്മം? ഇതൊക്കെ എന്ത് തമാശ! ആൾക്കാർ ഇതൊക്കെ പൊക്കിക്കൊണ്ട് കിടക്കുന്നു. ഇതൊക്കെ എന്തോ ഭയങ്കര സംഭവമാണ്. ഇന്നത്തെ കാലഘട്ടത്തിൽ അതാണ് അംബേദ്കർ പറഞ്ഞു, ഇതെല്ലാം കൂടെ മൊത്തം കൂട്ടിയിട്ട് കത്തിച്ചാലും ശരിയാവും. അല്ലാതെ ഇത് ശരിയാവത്തെ. മൊത്തം കൂട്ടിയിട്ടിട്ട് എന്ത് ചെയ്യണം? കത്തിക്കണം. നിങ്ങളെ ഞാൻ വിപ്ലവകാരികളാക്കുകയാണ്. ഞാനുള്ള ഇത് അംബേദ്കർ പറഞ്ഞാണ്, ഡൈനമിറ്റ് എന്നാണ് വാക്ക ഉപയോഗിച്ചത്. എന്നുവെച്ചാൽ സ്ഫോടനത്തിലൂടെ തകർക്കുക. കാരണം ഈ പറയുന്നതൊക്കെ അസംബന്ധങ്ങളാണ്. പിന്നെ ഗുരു വളരെ ഒരു മൃദുവായ ഒരു സമീപനമാണ് എല്ലായിടത്തും സ്വീകരിച്ചത്. അതുകൊണ്ട് ഗുരു പറഞ്ഞു നല്ലതിനെ എടുക്കുക. ഗുരു നല്ലതിനെ സ്വീകരിക്കുകയും ചെയ്തു. മോശമായതിനെ എന്താണോ അത് ഈ നല്ലതിനെ എടുക്കുക, മോശമായതിനെ എടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലപ്പോഴും ഈ റേഷനിൽ വാങ്ങിയിട്ട് അതിൽ നിന്ന് കല്ല് പറകി കളയും പോലെയാണ്. അവസാനം പറകി കളയാൻ കുറെ സമയം പറകി കളഞ്ഞിട്ട് മൊത്തം എടുത്ത് കോഴിയുടെ ചോട്ടിൽ. ചിലരൊക്കെ അങ്ങനെ ചെയ്യുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. ആദ്യം കുറേശ്ശെ കല്ല് പറകി കളയും റേഷനരി. പണ്ട്, ഇപ്പോഴത്തെ അല്ല. കുറെ പറകി കളയുമ്പോൾ ഒരു മടുക്കും. അവസാനം മൊത്തം എടുത്ത് എന്ത് ചെയ്യും? കോഴിയുടെ ഉള്ളിൽ കൊണ്ടിട്ട്. അതുപോലെ തന്നെ ഇതിൽ നിന്ന് പലപ്പോഴും നല്ലത് തിരഞ്ഞെടുക്കാൻ പോയി കഴിഞ്ഞാൽ അവസാനം മൊത്തം കളയും. അതുകൊണ്ട് ഇതിനെ പിന്നെ ഗുരുവിന്റെ ചിന്താഗതിയുമായിട്ടും ഒരു കാരണവശാലും യോജിപ്പിക്കാൻ പറ്റില്ല. അപ്പോൾ ഗീതയെ നിങ്ങൾ കോട്ട് ചെയ്യുകയാണെങ്കിൽ ശരി. എന്താണ് സമം പശ്യൻ സർവത്ര സമവസ്ഥിതമീശ്വരം നയനസ്ഥാത്മനാത്മാ എന്നൊക്കെ പറയുന്നത് സർവത്ര ഈശ്വരനാണ്. നല്ല ആശയമാണോ? അപ്പൊ അത് പറയുമ്പം തന്നെ പറയണം എന്ന് വിചാരിച്ച് ഗീതയെ നിങ്ങൾ അപ്പാടെ മുഴുവൻ സ്വീകരിക്കരുത് എന്നുകൂടെ പറയേണ്ടി വരും. കാരണം ഗീതയിൽ ഇങ്ങനെ ഒരു നല്ല ആശയം ഉണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചിന്തിക്കും ഗീത മുഴുവൻ ഇതാണ്. അങ്ങനെ ചിന്തിക്കാൻ പാടില്ല. അല്ലെങ്കിൽ നമ്മൾ പുതിയ ഗീത എഴുതേണ്ടി വരും. പുതിയൊരു ഗീത, ഇതൊക്കെ ഹിംസയൊക്കെ ഒഴിവാക്കിയ ഒരു ഗീത എഴുതേണ്ടി വരും. അങ്ങനെ ആണെങ്കിൽ കുഴപ്പമില്ല. ഗീതയുടെ നല്ല ആശയങ്ങൾ മാത്രം തിരഞ്ഞെടുത്തിട്ട് ഈ ഹിംസ എന്ന് പറയുന്നത് അത് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞതല്ലേ. ഹിംസ എന്ന് പറയുന്നത് ആരുടെ ധർമ്മം ആയിക്കൊള്ളട്ടെ, അപ്പൊ ആർക്ക് വേണമെങ്കിലും പറയാം അത് ധർമ്മമാണ്. പക്ഷെ മരിക്കുന്നവനോ കൊല്ലുന്നവന്റെ ചാകുന്നവന്റെ കാര്യം കൂടെ ആലോചിക്കണ്ടേ, അവനത് ധർമ്മമാണോ? ഈ ഹിംസ എന്ന് പറഞ്ഞാൽ നമുക്ക് ആരെങ്കിലും ഇത് ധർമ്മം എന്നും പറഞ്ഞ് നമ്മൾ കൊല്ലാൻ നടന്നു, ആ ചാകുന്നവന്റെ അവസ്ഥ കൂടെ ഒന്ന് ആലോചിക്കണ്ടേ? വേണ്ടേ? അതേത് ധർമ്മത്തിൽപ്പെടും ചാകുന്നത്? അപ്പൊ നമ്മളുടെ ആരെങ്കിലും നമ്മൾ ചത്താ ശരി പോട്ടെ, പ്രശ്നം തീർന്നു. നമ്മുടെ ആരെങ്കിലും ചാകുമ്പോ വേറൊരാൾ എന്റെ ധർമ്മമാണെന്ന് പറഞ്ഞ് ഹിംസിക്കാൻ വരുന്നു, നമുക്ക് വേണ്ടപ്പെട്ട ഒരാള് ചാകുകയാണെങ്കിൽ നമ്മൾ ഇത് കൊന്നത് അവന്റെ ധർമ്മമാണെന്ന് നമ്മൾ അംഗീകരിക്കും. സ്വന്തം അമ്മ ആരെങ്കിലും കഴുത്തറത്ത് കൊല്ലുകയാണ്, അപ്പൊ പറയൂ അത് അവന്റെ ധർമ്മമാണ്, നല്ല കാര്യമാണ് പറയാൻ പറ്റും. അപ്പൊ ഈ ഒരു ഭാഗം മാത്രം ചിന്തിക്കുന്നതാണ് ഈ കുഴപ്പം. കൊല്ലുന്നവന്റെ ഭാഗം ഗീതയുടെ തകരാറ് അതാണ്. കൊല്ലാൻ പോകുന്നവനെല്ലാ കൗൺസിലിങ്ങും കൊടുക്കുന്നു. കഴിഞ്ഞ ദിവസവും ഞാൻ പറഞ്ഞു ഈ ചാകുന്നവനൊരു കൗൺസിലിങ് ഇല്ല. അപ്പൊ യവൻ കൊല്ലപ്പെടുന്നത് വരെ കൊല്ലാനും ഒരു ധൈര്യം ഉണ്ടായിരിക്കും, നല്ല കാര്യമാണ്. ഇതൊക്കെ തികച്ചും എന്താണോ പ്രതിലോമകരങ്ങളായ ആശയങ്ങളാണ് കൊല്ലുക എന്ന് പറയും. ഒരിക്കലും സമൂഹം ഇപ്പൊ അങ്ങനെയല്ല. അപ്പോ ശരിക്കും ഇപ്പൊ ലോകം ത്തിന്റെ ഈ അതിരുകളൊക്കെ മാറിക്കൊണ്ടിരിക്കുകയാണ്. പഴയകാലത്തെ ഇടുങ്ങിയ ദേശീയത അല്ലെങ്കിൽ ഇപ്പം മാറ്റം വന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് നമുക്ക് ഇപ്പൊ തന്നെ നോക്കുക, നമ്മുടെ ഈ മലയാളി ഇവിടെ തന്നെയുള്ളത് ബാക്കി പോട്ടെ, ഇന്ന് ഈ മലയാളിയുടെ ദേശഭേദം ലോകം മുഴുവൻ അവൻ ജീവിക്കുകയാണ്. അവൻ ലോകം മുഴുവൻ പോയി ജീവിച്ചിട്ട് വേണം ഞാൻ മലയാളിയാണെന്ന് അഭിമാനിക്കുന്ന വല്ല കാര്യമുണ്ടോ? ഈ തൊട്ടടുത്ത് ചെന്നൈ തന്നെ എത്ര പേരുണ്ട് മലയാളി, അവിടെ ചെന്നിരുന്നുകൊണ്ട് അവൻ ഞാൻ മലയാളിയാണെന്ന് അഭിമാനിക്കുന്ന അർത്ഥം. അത് മാറിക്കൊണ്ടിരിക്കുകയാണ് ഇന്നത്തെ പുതിയ. നിങ്ങളിപ്പോ സോഷ്യൽ മീഡിയയിലൂടെ ആരെങ്കിലും ബന്ധപ്പെടുന്നു, നിങ്ങൾ ഫേസ്ബുക്കോ ട്വിറ്ററോ വാട്സപ്പോ ഒക്കെ ഉപയോഗിക്കുകയാണ്, നിങ്ങളൊരു നിങ്ങളുടെ മാതൃഭാഷ വിട്ട് ഇംഗ്ലീഷോ അതുപോലെയുള്ളൊരു ഭാഷ ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങളുമായിട്ട് ബന്ധപ്പെടുന്ന ആരോ ലോകത്തുള്ള എല്ലാവരും നിങ്ങളുടെ സുഹൃത്തുക്കളാവും. അവിടെ പ്രത്യേകിച്ച് രാജ്യവും അതിലൊന്നുമില്ല, അതിനാർക്കെങ്കിലും അതിൽ കെട്ടാൻ പറ്റും. ചൈന പോലെയുള്ള ചിലടത്തൊക്കെ അതിനും അതിലുണ്ടാക്കും, അത് നിൽക്കത്തില്ല, അതും മാറും. പക്ഷെ അതിനൊന്നും അതിലും നമുക്ക് അതിർത്തി വെച്ചൊരാളുമായിട്ട് ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കാൻ പറ്റില്ല. അപ്പൊ അവിടെ അതിലില്ല. നിങ്ങൾ ഫേസ്ബുക്ക് ഉപയോഗിക്കുകയാണെങ്കിൽ അതിലുണ്ടാവും. നിങ്ങൾ ഇംഗ്ലീഷാണ് അത് ഉപയോഗിക്കുകയാണെങ്കിൽ അതിലില്ല. ലോകത്ത് ഏത് ഭാഗത്തു നിന്നും നിങ്ങൾക്ക് സുഹൃത്തുക്കളുണ്ടാവും, ഒന്നാണ്. അവിടെ എന്താ ദേശീയത? അപ്പോ അത് വെച്ച് ചിന്തിക്കണം, ലോകം മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മളീ വളരെ സങ്കുചിതമായ ദേശീയതയും ഒക്കെ പറയുന്നതിലൊന്നും യാതൊരു അർത്ഥമില്ല. അതൊക്കെ കുറച്ചു കാലം കൂടെ നിൽക്കും, അത് കഴിയുമ്പോൾ മാറും. പിന്നെ ആരാരോട് യുദ്ധം ചെയ്യാം? ലോകമേ തറവാടെന്നുള്ള ആശയം പണ്ടേ ഉണ്ടായിരുന്നു. പക്ഷെ അവര് ലോകമെന്ന് വിചാരിച്ചിരുന്നത് എന്തെന്ന് വെച്ചു കഴിഞ്ഞാൽ അവരുടെ വാർഡാണ്. ഇതാ പ്രശ്നം. ഇത്രയേ ഉള്ളൂ ലോകമെന്ന് അവർ വിചാരിച്ചിരുന്നു. ഇത്രയും വലുതാണ് ലോകമെന്ന് അന്നറിയില്ലായിരുന്നു. ഇതാ പ്രശ്നം. അപ്പൊ മറ്റേ ആശയങ്ങളൊക്കെ നേരത്തെ ഉണ്ടായിരുന്നു, പക്ഷെ അവരുടെ ലോകവിവരം എന്ന് പറയുന്നത് കുറവായിരുന്നു. അതാണ് പ്രശ്നം. ഇന്ത്യ പല രാജ്യങ്ങളിലും പിന്നെ വിസ വേണ്ട, പാസ്പോർട്ട് വേണം, വിസ വേണ്ട. വിസ ഇല്ലാതെ പോവാം. നമുക്ക് നേപ്പാളിൽ പോകണമെങ്കിൽ നമുക്ക് വിസയുടെ ആവശ്യമില്ല, മറ്റൊരു രാജ്യമാണ്. പക്ഷെ നമുക്ക് അങ്ങോട്ട് പോകുന്നതിന് വിസയുടെ ആവശ്യം. ഞാൻ പലതവണ നേപ്പാളിൽ പോയിട്ടുണ്ട് യാത്രയ്ക്കായിട്ട്, കാരണം അവിടെ അതിർത്തി കടക്കുന്നതിന് വിസയൊന്നും ആവശ്യമില്ല. ആദ്യകാലത്ത് ഈ ഞാൻ അമയാൻ സ്വാമി ഞങ്ങളെല്ലാരും കൂടെ പോയി, രണ്ടുമൂന്നും കൂടെ പോയി കാണാൻ വേണ്ടിയിട്ട് ഒരുപാട് സ്ഥലങ്ങൾ, കൈലാസം അവിടെ ഇവിടെയൊക്കെ പോയി. അന്നൊന്നും ഒരു രേഖയുടെ ആവശ്യമില്ലായിരുന്നു. നമുക്ക് ബസ്സിലിറങ്ങി നടന്ന് അപ്പുറത്ത് കയറിപ്പോയി. ഇപ്പൊ എന്തോ ചെറിയ ഐ ഡി കാർഡ് എന്തോ വെച്ച് ചോദിക്കുന്നു. അങ്ങനെ പല രാജ്യങ്ങളിലും നമുക്ക് പോവാം. പിന്നെ അറൈവൽ വിസ ഉള്ള അറൈവൽ അങ്ങനെയുണ്ട്. നമുക്കിവിടെ വന്നതിന് ശേഷം എയർപോർട്ടിൽ ഇറങ്ങിയതിന് ശേഷം വിസ വാങ്ങിയാൽ മതി. അങ്ങനെ പല രാജ്യങ്ങളുമായിട്ട് ഇടപാടുകളുണ്ട്. അപ്പൊ അങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ്. കാരണം പ്രത്യേകിച്ച് ഇന്ന് ഇപ്പോ ഈ അടുത്താലത്ത് തന്നെ നമ്മുടെ ബോർഡറിൽ ഒരു വലിയ ടെൻഷൻ ഉണ്ടായി ചൈനയുമായിട്ട്. അപ്പൊ എല്ലാവർക്കും തോന്നി യുദ്ധം വരുമെന്ന്. പക്ഷെ വരത്തില്ല. എന്തുകൊണ്ട് യുദ്ധം വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സാമ്പത്തികമായി എല്ലാവരെയും ബാധിക്കും. ഒരു യുദ്ധം വന്നു പിന്നെ വ്യവസായത്തെ എല്ലാം ബാധിക്കും, ടൂറിസം പോലെയുള്ള സർവ്വ വിഷയങ്ങളെയും ബാധിക്കും. അതുകൊണ്ട് ഒരു യുദ്ധമൊന്നും ഇന്നിപ്പോ പഴയതുപോലെ ആരും അങ്ങനെ ഒരു യുദ്ധത്തിനൊന്നും ആരും തയ്യാറാകത്തില്ല. തയ്യാറായാൽ അത് മൊത്തം ലോകത്തിന്റെ സാമ്പത്തിക സ്ഥിതിയൊക്കെ രൂക്ഷമായി ബാധിക്കും. അങ്ങനെയൊന്നും വലിയതായിട്ട് വരത്തില്ല. പിന്നെ ഭീഷണികളൊക്കെ ഇങ്ങനെ ഉണ്ടാവും, എവിടെയെങ്കിലും ഉണ്ടായാൽ അത് അവർക്ക് അത് വലിയ ദോഷമായിട്ടും വരും. ഇപ്പൊ ടൂറിസം പോലെയുള്ള കാര്യങ്ങളെന്ന് വെച്ചാൽ വലിയ വരുമാനമാണ് എല്ലാ രാജ്യക്കാർക്കും. യുദ്ധം ഉണ്ടായാൽ നടക്കും, എല്ലാം തകരത്തില്ല. അതുകൊണ്ട് ഇന്നത്തെ കാഴ്ചപ്പാട് എന്താണെന്ന് മനസ്സിലാക്കാനാണ് ഈ സ്വാമിമാരൊക്കെ ഇരുന്നുകൊണ്ട് ഈ അസംബന്ധങ്ങളൊക്കെ വിളിച്ചു പറയുന്നത്. അതുകൊണ്ട് യാതൊരു ലോകം മാറുന്നതിനെ കുറിച്ചോ ഒന്നും ഇവർക്ക് യാതൊരു ധാരണയും, അത് നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിക്കാതിരിക്കാൻ പറ്റില്ല. പക്ഷെ ഇതൊക്കെ നമ്മൾ പറയുന്നു എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അവരെ നമ്മളെയും തട്ടിക്കളയും. വേറെ പ്രശ്നം അത് എങ്ങനെയെന്ന് വെച്ചാലേ, ഇത് ഈ മാറ്റങ്ങൾ വന്ന പരിണാമത്തിലൂടെയാണ്. നമ്മളി തിരിച്ചു പോകണമെങ്കിൽ നമ്മൾ വീണ്ടും കുരങ്ങന്മാരാവണം, വാലുണ്ടാവണം, വാലുണ്ടാവണം. ഇത് അങ്ങനെ ഒരു പരിണാമമില്ല, റിവേഴ്സ് പരിണാമം ഇല്ല, അത് സംഭവിക്കില്ല. ഇതിങ്ങനെ മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്, ഇവിടേക്ക് ഒന്നും ആർക്കും അറിയത്തില്ല. അപ്പൊ തിരിച്ചൊരു സംഭവം എന്ന് പറയുന്നത് അത് സംഭവിക്കില്ല, അത് ഒരിക്കലും ഇതുവരെ സംഭവിച്ചിട്ടില്ല. പഴയ ആൾക്കാരെന്ന് വെച്ച് കഴിഞ്ഞാൽ പരസ്പരം കടിച്ചു കീറുകയും കല്ലെടുത്ത് അങ്ങോട്ട് ഇങ്ങോട്ട് ഇടിക്കുകയും ഇങ്ങനെയൊക്കെ അവർ പരസ്പരം ഹിംസിച്ച്. മനുഷ്യൻ തന്നെ നമ്മൾ പറയുന്നില്ലേ രാക്ഷസന്മാരും, മനുഷ്യൻ തന്നെ വേറെ മനുഷ്യനെ കൊന്ന് തിന്നുകയും അങ്ങനെയൊക്കെ ജീവിച്ചിരുന്ന വളരെ പ്രാകൃതമായ ജനമാരും. പിന്നെ അങ്ങനെ അതറിവില്ലാത്തതുകൊണ്ടാണ് അങ്ങനെ ഒരു നല്ല കാലം എന്നൊക്കെ പറയുന്നത് തികച്ചും അത് കാറൽ മാർക്സിനും അങ്ങനെയൊരു സ്വപ്നം ഉണ്ടായിരുന്നു. പുള്ളി ഈ ലൈബ്രറിക്കകത്ത് ഇരുന്നു കൊണ്ട് എഴുതുകയാണ് എന്താണ് പ്രാകൃത കമ്മ്യൂണിസം എന്ന് പറയും. പ്രാകൃത കമ്മ്യൂണിസത്തിൽ നിന്നാണ് പിന്നെ അടിമത്തം വന്നു, അതിൽ നിന്ന് ഫ്യൂഡലിസം വന്നു, പിന്നെ സോഷ്യലിസം വന്നു, പിന്നെയാണ് ഇനി ഒറിജിനൽ കമ്മ്യൂണിസം വരാൻ പോകുന്നത് എന്നൊക്കെ പറയുന്നൊരു അന്ധവിശ്വാസം ഉണ്ടായിരുന്നു. ഞാൻ ഈ പ്രാകൃത കമ്മ്യൂണിസം എന്നൊക്കെ പറയുന്നത് ഇന്നത്തെ കാലത്ത് പറയുന്നുണ്ട്. എന്താണ് അത്? നമുക്കിപ്പോ ഇങ്ങനെ ഇരുന്ന് ചിന്തിച്ചുകൊണ്ട് ഇങ്ങനെ ഓരോന്നൊക്കെ പറയാം, അങ്ങനെയൊക്കെ അങ്ങനെയൊക്കെ ആയിരുന്നു ഇങ്ങനെ ആയിരുന്നു ഒന്നുമില്ല. പഴയകാലത്ത് മനുഷ്യൻ ഒരുപാട് പരിണമിച്ചു വന്നാണ്. ആദ്യകാലത്ത് അവൻ കൂടുതൽ പ്രാകൃതനായി അല്ലേ. ഇപ്പൊ നിങ്ങളുടെ പുരാണങ്ങളൊക്കെ എടുത്തു നോക്കുക, ഏത് പുരാണം എടുത്തു നോക്കുക, അതിനകത്തുള്ള കഥകളെല്ലാം എന്താ, ലോകത്ത് എവിടെയുള്ള പുരാണങ്ങൾ എടുത്തു നോക്കുക, മൊത്തം യുദ്ധത്തിന്റെ കഥയാണ്. മൊത്ത യുദ്ധമാണ് എന്ന് വെച്ചാൽ ഒരു കാലത്ത് എന്തായിരുന്നു ഇവരുടെയൊക്കെ പണി? എന്തായിരുന്നു? യുദ്ധം ചെയ്യും എന്നതാണ്. ഇന്ന് അവിടെ ഇവിടെയൊക്കെ ഒന്നും ഉണ്ടാകുമ്പോൾ തന്നെ വലിയ ഇതല്ലേ. എന്നും യുദ്ധമായിരുന്നു. അപ്പൊ ആ യുദ്ധം എന്ന് പറയുന്ന, അപ്പൊ നോക്കുക അന്നത്തെ മനുഷ്യൻ എന്തുമാത്രം കഷ്ടപ്പെട്ടിരിക്കും. കൊള്ളക്കാരായിരുന്നു, കൊള്ളയടിച്ച് നടക്കുന്ന ഒരു സമൂഹമാണ് ഇന്നിങ്ങനെ ഇത്രയും പരിഷ്കരിച്ച് ഇരിക്കുന്നത്. അല്ലാതെ ഈ പഴയകാലത്ത് പിന്നെ വേദങ്ങൾ എടുത്തു നോക്കിയാലും ശരി, അതിനകത്ത് മുഴുവൻ പറയുന്ന യുദ്ധങ്ങളുടെ കഥയാണ്, കൊല്ലുന്നതിന്റെ കഥയാണ്. പുരാണങ്ങളെടുത്താൽ അത് തന്നെയാണ്. ലോകത്തിൽ എവിടെ ഏത് ആരുടെ കഥകളെടുത്താലും ശരി, തൈമൂറിന്റെ കഥ എടുത്താലും ശരി, അല്ലെങ്കിൽ ഇനി മുഹമ്മദിന്റെ ചരിത്രം എടുത്താലും ശരി, ജീവിതകാലം മുഴുവൻ യുദ്ധമായിരുന്നു. പുള്ളിക്ക് പരിപാടി പ്രവാചകന്റെ, ഇവരൊക്കെ നിരന്തരം യുദ്ധം ചെയ്തുകൊണ്ടിരുന്നതാണ്. ശ്രീരാമനെയും കൃഷ്ണനെയും എന്താണോ ഇവർക്കൊക്കെ ഈ കൊട്ടേഷൻ പരിപാടിയായിരുന്നു നിരന്തരം. ഇവർക്ക് വലിയ കൊട്ടേഷൻ പാർട്ടികളായിരുന്നു, ടീമുകളായിരുന്നു, കൊല്ലുക. അപ്പൊ അവര് എന്തെല്ലാം തരത്തില് കൊല കൊല കൊലയുള്ളൂ. അതിൽ നിന്ന് മനുഷ്യ എത്രയും പുരോഗമിച്ച്. നമ്മുടെ എന്തായാലും ചുരുങ്ങിയ പക്ഷം നമ്മുടെ ഈ പരിസരത്തൊന്നും ഈ അടുത്ത കാലത്തും അതുപോലെ വലിയ യുദ്ധമൊന്നും നടന്നില്ലല്ലോ. പക്ഷെ ഒരു 200 വർഷത്തിനൊന്നും നോക്കുക, ഇവിടെ കുളച്ചൽ യുദ്ധം, മറ്റേ യുദ്ധം, മറിച്ച യുദ്ധം, കൊല്ലൻ രാജാവും വർക്കല രാജാവും കൂടെ യുദ്ധം, വർക്കല രാജാവും പാരിപ്പള്ളി രാജാവും തമ്മിൽ യുദ്ധം, നിരന്തരം ഓരോ വാർഡിലും ഓരോ രാജാക്കന്മാരാണ്. അവർ 10-25 പേര് കാണും. ഇവരുടെ പണിയെന്ന് പറയുന്നത് എന്താണ്? അങ്ങോട്ടും ഇങ്ങോട്ടും യുദ്ധം. സത്യമാണ്, ആനന്ദം, ഒരു സംശയം വേണ്ട. എന്റെ അഭിപ്രായം അത് തന്നെ. ആ ഈ കൊലയും യുദ്ധവും ഇതാർക്ക് അംഗീകരിക്കാൻ പറ്റും? പക്ഷെ ഇതിനെ അംഗീകരിക്കുന്നവരുണ്ട് ഇന്നും. അവർ പറയുന്നത് ഇതൊക്കെ വളരെ ശ്രേഷ്ഠമാണ് എന്നുവെച്ചാൽ അവരുടെ മനസ്സിന് ഇതൊക്കെ ഉണ്ട്, കൊലയും കൊള്ളയും കൊള്ളയടിയും ഇതൊക്കെ ഇന്നും മനസ്സിൽ കൊണ്ടു കിടക്കുന്നവരുണ്ട്. അതെ, അങ്ങനെ ഉള്ളവരുള്ളതുകൊണ്ടാണ് എന്തെങ്കിലും ആശയപരമായ അഭിപ്രായ വ്യത്യാസമുള്ളവരെ കടാര കയറ്റുന്നത്. അങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് പഠിപ്പിച്ചു വിടുന്നത് അവരുണ്ടല്ലോ. നമുക്ക് ആശയപരമായി എതിർപ്പുണ്ടെങ്കിൽ അവരെ എന്ത് ചെയ്യണം? തീർത്ത് കളയണം. അവന്റെ കുടുംബത്തെക്കുറിച്ചോ ഒന്നും ചിന്തിക്കരുത്, അവനെ തട്ടുക എന്ന് പഠിപ്പിച്ചു വിടുന്ന ആൾക്കാരാണ് ഇത് പറയുന്നത്. ഇതൊക്കെ നല്ലതായിരുന്നു. അത് അത്തരക്കാർ ഗീതയെ അങ്ങനെ വയ്ക്കാൻ, ഗീതയിലും പറഞ്ഞിട്ടുണ്ടല്ലോ കൊല്ലാൻ, അത് ഉപയോഗിച്ച് നമുക്ക് കൊല്ലാം. അപ്പോൾ നമ്മൾ കൊല്ലാൻ ഇറങ്ങുമ്പോൾ ചാകുന്നവനെക്കുറിച്ചും അവൻ്റെ കുടുംബത്തെക്കുറിച്ചും കൂടെ ചിന്തിക്കണം. ഇന്ന് മനുഷ്യൻ അതുകൂടെ ചിന്തിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് എല്ലാവരും കൊല്ലാൻ ഇറങ്ങാത്തത്. അതുകൊണ്ട് ഇവർ ഈ വ്യാഖ്യാനങ്ങളുടെ ഗീത കൊണ്ടുവന്നുകൊണ്ട് മാത്രമാണ് ഞാൻ അതിനെക്കുറിച്ച് പറയുന്നത്. എന്താ മനഃപൂർവ്വം ഞാനിവിടെ കൊണ്ടുവന്നാണ്. ഇത് കൊണ്ടുവരികയാണെങ്കിൽ അത് വ്യക്തമായും പറയണം. എന്താണോ ഇതിനിങ്ങനെ ചില നല്ല ആശയങ്ങളുണ്ട്, ആ ആശയങ്ങൾ സ്വീകരിക്കാം, വിരോധമൊന്നുമില്ല. പക്ഷെ മോശം ആശയങ്ങളെ കുറിച്ചും സ്വീകരിക്കരുതെന്നുകൂടെ പറയും. പിന്നെ ഇങ്ങനെ ചില കുഴപ്പങ്ങളുണ്ട്, അതൊന്നും നിങ്ങൾ സ്വീകരിക്കരുത് എന്നുകൂടെ നമ്മൾ പറഞ്ഞോളൂ. എതിര് പറയുന്നില്ല. എന്താണ് അവനവനെന്ന് അറിയുന്നതൊക്കെ ഓർത്താൽ അവനിൽ ആദ്യമായ ഒരു ആത്മാർത്ഥം ഒരു രീതിയിൽ പറയുന്നുണ്ട്, ഒരു സംശയമില്ല. പക്ഷെ ഗീത എന്ന് പറഞ്ഞിട്ട് നമ്മൾ കുറച്ച് പറഞ്ഞും കുറച്ച് പറയാതെയും പോകുമ്പം ജനങ്ങളുടെ തെറ്റിദ്ധാരണ ഉണ്ടാകും. പിന്നെ ഗീതയിൽ പറഞ്ഞിരിക്കുന്ന സ്വധർമ്മമാണ് നമ്മുടെ രാജ്യത്ത് നടക്കേണ്ടതെന്നൊക്കെ എഴുതി പഠിപ്പിച്ചിട്ടുണ്ട് ഗ്രന്ഥങ്ങളുണ്ട്. അപ്പോൾ അതൊക്കെ അവരങ്ങനെ എഴുതി പഠിപ്പിക്കുമ്പോൾ നമുക്ക് ഈ സൈഡും പറയേണ്ടി വരും, ഇങ്ങനെയൊക്കെയാണ്. അപ്പം ഈ രാജ്യത്ത് നൂറ്റാണ്ടുകളായി നടന്ന എല്ലാ തരത്തിലുള്ള എന്താണ് ഈ അസമത്വങ്ങളും പീഡനങ്ങളും അതിനെല്ലാം ഈ ഗ്രന്ഥങ്ങൾക്ക് പങ്കുണ്ട്. അത് ഒരു പ്രധാന കാര്യം. അവർ പറയുന്നതനുസരിച്ചൊക്കെ ചെയ്യുമ്പോൾ പിന്നെ അത് മാമൂലുകളാവും, വിശ്വാസങ്ങളായി മാറും. അപ്പോൾ അതുകൊണ്ടത് ആ കാര്യങ്ങൾ പറയും. അങ്ങനെ ഈ ഗുരുവിന്റെ ആത്മീയത എന്ന് പറയുന്നത് സാമൂഹ്യ പ്രതിബദ്ധതയുള്ള ഒരു ആത്മീയതയാണ്. കേവലം അത് വ്യക്തിനിഷ്ഠം, സമൂഹത്തിന് കൂടെ പ്രയോജനം അതാണ്. അവരെന്നെ സുഖത്തിനായി വരണമെന്ന് പറയുന്ന അതാണ്. കേവലം വ്യക്തിനിഷ്ഠമായ ഒരു ഭാഗമല്ലാതെ സാമൂഹിക പ്രതിബദ്ധതയും. അപ്പം നമ്മൾ ചിന്തിക്കുമ്പോൾ അതും ചിന്തിക്കേണ്ടി വരും. അപ്പം ചിലരുടെ ചോദിക്കും, ഇയാളെന്താ മാവോയാണോ കമ്മ്യൂണിസ്റ്റാണോ? ഈ പറയുന്നതൊക്കെയാണെങ്കിൽ ഇത് ഈ പറയുന്നതൊക്കെയാണ് കമ്മ്യൂണിസം, അതും അല്ലാന്ന് പറയാൻ പറ്റുമോ? പറ്റത്തില്ല. ഇതാണ് മാവോയിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെന്താ ദോഷം? ഇത് തന്നെ പറയും ദോഷമൊന്നും അതെനിക്കറിയത്തില്ല. അതുകൊണ്ട് ഗീതയെ നമ്മൾ എടുക്കുകയാണെങ്കിൽ നല്ല ഭാഗം എടുക്കുക, ബാക്കിയുള്ളതങ്ങ് വിടുക എന്ന് പറയുന്നത്.